പാണിനി സൂത്രകാരം ച പ്രണതോസ്മിത്രയം. ഒപ്പത്തും അതിങ്ങി അവിടെ അതിങ്കിം മാ ഭവാൻ ഭൂത്ത് മാങ്ങിലും ഇതി സപ്തമി നിർജയത് മാങ് ഉപപദം. സൂത്രത്തിൽ ഉപപദം അതിങ് എന്ന് പറഞ്ഞു. അവിദ്യമാന തിങ് യസ്മിൻ അതിങ് എന്ന് പറഞ്ഞാൽ സമാസത്തിൽ തിങ് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിങ്ങുമായിട്ട് സമാസം പാടില്ല. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അതിങ്കിം മാ ഭവാൻ ഭൂത്. ഇവിടെ മാങ്ങിലുങ് അണുലുങ് വിധിച്ചത് സർവലകാര ഉപവാത. ഇവിടെ മാങ്ങിന്ന് സപ്തമ്യന്തത്തെ നിർദ്ദേശിച്ചതുകൊണ്ട് ധാതു അധികാരത്തിലാണ് ധാതു. ഇവിടെ വരും തത്ര ഉപപദം സപ്തമീസ്ഥം. മാങ്ങി എന്ന് പറയുന്നത് സപ്തമിയിലാണ്, അതുകൊണ്ട് ഉപപദമാണ്. അപ്പോൾ ഇവിടെ വിധിച്ചു, ലുങ്ങിനെ വിധിച്ചു. ലുങ്ങിലെ ആദേശമൊക്കെ ഒന്ന് ഭൂതന്നായി. മാ ഭൂതം എന്നിരിക്കുന്നു. അപ്പോൾ ഉപപദം മായിരിക്കെ ഭൂതമായിട്ട് സമാസം വരാം. എന്തുകൊണ്ട് ഉപപദം? അതിങ്ങി പറഞ്ഞില്ലെങ്കിൽ ഉപപദം സുബന്ധം സമസ്തയെന്ന് മാത്രം വരണമെങ്കിൽ ഉപപദമാണ് മാങ് അടുത്തിരിക്കുന്ന ഏത് പദവും അതുമായിട്ട് സമാസം വരാം. കാരണം മാ ഭൂത് എന്നിരിക്കുമ്പോൾ സമാസം വരാം. അവിടെ സാമർഥ്യമെല്ലാം ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം മായും ഭൂതമായിട്ട് സമാസം വരാം. പക്ഷേ മാ ഭൂതം എന്നിടത്ത് സമാസം വന്നിട്ടില്ല, എങ്ങനെ തിരിച്ചറിയാം? അവിടെ സമാസം വന്നിട്ടില്ല എന്നെങ്ങനെ മനസ്സിലാക്കും? ആ വാക്യത്തിൽ കാണാം. അതൊരു വാക്യമാണ്. അത് മാഭൂതം എന്ന് പറയുന്നിടത്ത് സമാസം വന്നില്ല എന്നെങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ടെന്താ സമാസം വന്നില്ല എന്നങ്ങനെ മനസ്സിലാക്കും? അതായത് മാ എന്ന് പറയുന്നത് മാങ് ലുങ് എന്ന് പറയുന്ന സൂത്രമനുസരിച്ച് മാങ് ഉപദമായിരിക്കുമ്പോഴാണ് ലുങ് വിധിച്ചത്. പിന്നെ അതുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ വേറെ. എന്തായാലും മാഭൂതെന്നായി. ഇവിടെ സമാസം വരികയാണെങ്കിൽ മാഭൂതെന്നിരിക്കും, ഇടയ്ക്ക് ഭവാൻ കാണത്തില്ല. ഇടയ്ക്ക് ഭവാൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ എന്താണ്? മായും ഭൂതും തമ്മിൽ സമാസം. സമാസം വന്നാൽ ഇടയ്ക്ക് ഒരു പദത്തിന് കയറാൻ പറ്റും? അവിടെ ഗ്യാപ്പില്ല. സമാസം വന്നു കഴിഞ്ഞാൽ ഭവാൻ ഭൂത് എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഭവാൻ ഇടയ്ക്കുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ പിന്നെ തിരിച്ചറിയാൻ വയ്യ. സമാസം വന്നോ വന്നില്ലേ എന്ന് ഒന്നും കണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. മായും ഭൂതമായിട്ട് സമാസം വന്ന അത്ര തന്നെ മാഭൂതെന്നിരിക്കുന്നു. പക്ഷേ ഭവാൻ എന്നിടയ്ക്ക് വന്നാൽ മനസ്സിലാകും രണ്ടും തമ്മിൽ വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല അതിങ്ങെന്ന് പറഞ്ഞു? എന്നുവെച്ചാൽ തിങ്ങന്തമായിട്ട് സമാസം ഒരിക്കലും വരില്ല. അതുകൊണ്ട് മാ ഭഗവാൻ ഭൂമി കാണിച്ചു. എപ്പോഴും മാ എന്നുള്ളതില് ഈ ക്രിയ അടുത്തെഴുതില്ല നിയമമുണ്ടോ? മാ എന്നുള്ള ശേഷമുള്ള ക്രിയ അടുത്തെഴുതാതിരിക്കണം നിയമമൊന്നുമില്ല. ക്രിയ അടുത്തെഴുതാതിരിക്കണം, അടുത്ത് പറയാതിരിക്കണം നിയമമൊന്നുമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. കാളിദാസൻ പ്രയോഗിച്ചിട്ടില്ലേ മാ ഭൂതാശ്രമ ക്രീഡ എന്നൊക്കെ പ്രയോഗിച്ചിട്ടില്ലേ? പിന്നെ ഇവിടെ ഇനി സമാസം പറഞ്ഞു എന്ത് വേണം? മാങ്ങ ഉപതാവണ്ടേ? ഉപതാവണോ എന്ത് വേണം? ധാത്വ അധികാരത്തിൽ വേണ്ടേ? പറയുന്നു അതങ്ങനെയാണ്. മാങ്ങിലുങ്ങതി സപ്തമി നിർദ്ദേശ മാങ്ങ ഉപതം. മാങ്ങിലുങ്ങെന്ന് പറയും സൂത്രം, ധാതുഭവം എന്ന് പറയും ധാത്വ അധികാരത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാങ്ങി എന്ന് പറയും സപ്തമി എന്തോ ആണ്, ഉപബോധസഞ്ജ വരും. തത്രബോധ സപ്തമിസ്ഥം. ഉപസഞ്ജ ഉണ്ടെങ്കിലും സമാസം വരുന്നില്ല. എന്തുകൊണ്ട്? അതിങ്ങെന്ന് സമാസം വിധിക്കുന്ന സൂത്രത്തിൽ പറഞ്ഞു ഉപതം അതിങ് തിങ്ങന്തമായിട്ട് സമാസം വരില്ല. വരാത്തതുകൊണ്ട് മാ ഭവാൻ ഭൂതത്തിനടുത്ത് സമാസം വന്നിട്ടില്ല. മാങ്ങ് ലുങ്ങിതി സപ്തമേ നിർദ്ദേശാ മാങ്ങ് ഉപതം. അത് എങ്ങനെ മാങ്ങ് ഉപതമാകും എന്നുള്ളതിന് സമാനം പറഞ്ഞാണ്. അങ്ങനെ അങ്ങനെയല്ല കർമ്മം പറയുന്ന ഇവിടെ. കർമ്മണി അണ്ണ്, അത് അണ്ണ് പ്രത്യേകം ഇരിക്കുന്നതിനാണ്. ഇവിടെ എന്താണ്? തത്ര ഉപപദം സപ്തമീസ്തം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ധാത്വ അധികാരത്തിൽ സപ്തമ്യന്തത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം വിചാരിച്ച് എല്ലായിടത്തും ഇല്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എല്ലാ സപ്തമ്യന്തങ്ങളും ഉപബോധമല്ല. നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞ ദിവസം ഏതാണ് ബോധമല്ലാത്തത്? ഗേഹേക്കഹ. അവിടെ ഗേഹ എന്ന് പറഞ്ഞ് ഉപബോധമല്ല. എന്തുകൊണ്ട്? ഗൃഹ അർത്ഥത്തിലെന്ന അർത്ഥത്തെ ഉദ്ദേശിക്കാൻ പറഞ്ഞാണ്. സപ്തമ്യന്തമാണ്. അതുപോലെ ഇനിയും വരും തുമ്പുണ്ടല്ലോ ക്രിയായം ക്രിയാർത്ഥായം, അങ്ങനെ പല സൂത്രങ്ങളും വരും. അതുകൊണ്ട് സപ്തമ്യന്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപബോധമൊന്നും പറയാൻ പറ്റില്ല. അതിന് വേറെ എന്തെങ്കിലും പ്രയോജനത്തിലാണ് പറഞ്ഞതെങ്കിൽ അത് ഉപബോധമല്ല. ഉദാഹരണം ഗേഹേക്ക, ഗൃഹ അർത്ഥത്തിൽ ഗ്രഹ ഉപാധാനം എന്ന് പറയുന്നത് അതൊന്ന് കപ്രത്യമാണ് വിധിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഉപബോധം ഇല്ല. അപ്പോ എവിടെയാണോ അങ്ങനെ ഉപസഞ്ജ വരുന്നത് അത് കർമ്മമായിരിക്കണമെന്നൊന്നുമില്ല. ഉപസർഗങ്ങൾക്കും വരും. അല്ല, ഇനി ഗേഹ എന്ന് പറയുന്നത് സപ്തമ്യന്തമായതുകൊണ്ട് ഗേഹ ശബ്ദ ഉപബോധമാണോ എന്ന് ഒരാൾക്ക് സംശയം വരാം. അത് ഉപബോധമല്ല. ഗേ എന്ന് വെച്ചാൽ ഗേഹ ശബ്ദം ഉപബോധമായിരിക്കുമ്പോൾ കപ്പുറത്തെയും ധാതുവിൽ നിന്ന് വിരിച്ചു എന്ന് അർത്ഥം കൊടുക്കാം. അവിടെ പ്രാപ്തമാകുന്നില്ല. അതവിടെ അർത്ഥത്തിന് വേണ്ടി പറഞ്ഞാണ്. അല്ലെങ്കിൽ ധാത്വാധികാരമല്ലേ, കപ്പരത്തി വിരിച്ചു ഗേഹ ശബ്ദ ഉപബോധമായിരിക്കുക കപ്പുറത്തെയും വരുന്നു ഏത് ഗ്രഹധാതു നിന്നും. അങ്ങനെ ഒരർത്ഥം പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരർത്ഥം പറഞ്ഞാൽ ഗ്രഹശബ്ദ സിദ്ധിക്കൂ ഇല്ല. അപ്പൊ അവിടെ ഗേഹ എന്ന് സപ്തമിയിൽ പറഞ്ഞെങ്കിലും അതുബോധം അല്ല. അതിന് വേറെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ മാങ്ങിലൊന്നും അങ്ങനെയല്ല. മാങ്ങ് ഉപപദമായിരിക്കെ ധാതുവിൽ നിന്ന് ലുങ്ങ് വിരിക്കുകയാണ്. അപ്പൊ അവിടെ എല്ലാം ഒത്തു വരുന്നുണ്ട്. മാങ്ങ് ഉപബോധമാണ്. അപ്പോ അവിടെ നോക്കേണ്ടത് ധാതോഹോ എന്ന് പറയുന്ന ധാത്വധികാരത്തിൽ അധ്യായത്തിന്റെ അന്ത്യം വരെ ഉള്ള സൂത്രങ്ങളിൽ ഏതൊക്കെ സപ്തമ്യന്തങ്ങളാണ് അതിനുപോധസഞ്ജ വരാമോ, ഇതാ നോക്കേണ്ടത്. എന്ന് പറയുന്നു മാങ്ങിലുങ്ങി സപ്തമി നിർദ്ദേശ മാങ്ങുപോതം. അതിഗ്രഹണം ജ്ഞാപയതി സുപായിത്യേത നൈഹ അനുവർത്തതെ ഇതി. അതായത് സൂത്രത്തിൽ അതിങ്ങെന്ന് എന്തിനു പറഞ്ഞു? അതിങ് പറയുന്നതുകൊണ്ട് വേറെ പ്രയോജനമുണ്ട്. കാരണം ഇപ്പോൾ വേണമെങ്കിൽ പറയാം എന്താണ് മാങ്ങില്ലും, അതായത് മാങ്ങുബോധമാണെങ്കിലും മാ ഭവാൻ ബോധമെടുത്ത് സമാസം വരത്തില്ല. എന്തുകൊണ്ട്? സുബന്ധ സുബന്ധേന സമസ്യത, പിന്നെ ഇങ്ങനെ ഭൂതമായിട്ട് സമാസം വരുന്നു. സുബ്സുഭ എന്നുള്ളതിൻ്റെ അനുവർത്തിയില്ലേ? സുബന്ധ സുബന്ധമായിട്ടേ സമാസം വരും. പിന്നെ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ വേദത്തിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാണിനി എവിടെയെങ്കിലും വിരിക്കണം. പിന്നിവിടെ സമാസം പ്രാപ്തമല്ലല്ലോ. പറയുന്നു അങ്ങനെയല്ല, ഇവിടെ അതിങ്ങെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാം പാണിനി ഇവിടെ സുപ്പിനെ അനുവർത്തിക്കുന്നില്ല. സുപ്പിനെ അനുവർത്തിക്കാത്തതുകൊണ്ട് എന്താണോ സുബന്ധം സമർത്ഥേന സമസ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ങന്തവും വരാം, തിങ്ങന്തമായിട്ട് സമാസം വരാം. സമർത്ഥം എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം ഉണ്ടായിരുന്നാൽ പോരെ, പരസ്പരം അന്വയിച്ചാൽ പോരെ. മാഭൂത അവിടെ സമാസം വരാം. അപ്പൊ സുപ്പെന്ന് ഇവിടെ അനുവർത്തിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രാപ്തിയില്ല. ഇവിടെ മാഭൂതം എന്നുള്ളത് പ്രാപ്തിയില്ല. സുപ്പെന്ന് അനുവർത്തിച്ചില്ലെങ്കിൽ എന്ത് വരുന്നു? ഭൂതങ്ങളുടെ പ്രാപ്തി വരും. അതിനുവേണ്ടിയാണ് അതിങ് എന്ന് പറഞ്ഞ് നിഷേധിച്ചത് എന്നാണ്. അപ്പൊ ഇത് രണ്ടും അല്ലാത്ത വേറൊരു ഉദാഹരണം വരുമായിരിക്കും. ഇത് രണ്ടും അല്ലാത്ത വേറൊരു സമാസം വരുമായിരിക്കും അല്ലേ? വേറെ സമാസം ഇല്ലല്ലോ, സുബന്ധമായിട്ടേ സമാസം വരത്തുന്നു. അപ്പൊ സുപ്പിനെ അനുവർത്തിപ്പിച്ചാൽ മതിയായിരുന്നു. ആ അങ്ങനെ ഒരു ന്യായമായ ചോദ്യം വരാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അതിങ് എന്ന് പറയേണ്ട കാര്യം എന്ന് തോന്നുന്നു. സുപ്പ് മേളിൽ നിങ്ങോട്ട് അനുവർത്തിച്ചാൽ പോരെ. അപ്പം ഈ മാഭൂതം എന്നിടത്ത് സമാസം വരാതിരിക്കാനല്ലേ അതിങ്ങെന്ന് പറഞ്ഞത്? അതിന് പകരം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണ് സൂത്രം ഉണ്ടാക്കിയെങ്കിൽ അതിങ്ങെന്ന് പറയത്തില്ല. സുപ്പ് ഇവിടെ വരും. ഉപോധം സുബന്ധം സുബന്ധേന സമസ്യതേ സൂത്രം ഉണ്ടാക്കും. മനസ്സിലായോ? അതായത് പൂർവത്തിൽ നിന്ന് സുപ്പ് എന്ന് പറയുന്നത് അനുവർത്തിച്ചാൽ അതിങ്ങിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മാ ഭൂതം എന്നുള്ളത് സമാസം പ്രാപ്തമേ അല്ല. ഈ സൂത്രത്തിന്റെ അർത്ഥമാവും സുബന്ധ സുബന്ധേന സമസ്യതേ. അതിങ്ങിന്റെ ആവശ്യം ഇല്ല. അതല്ലേ കുറച്ചുകൂടെ എളുപ്പം? ഇത് സുപ്പിനെ അനുവർത്തിച്ചില്ല, അതിന് ജ്ഞാപകം അതിങ് അതിങ്ങെന്ന് പറഞ്ഞുകൊണ്ട് മാ ഭൂതം എന്നുള്ള സമാസം വന്നില്ല. ഇത് കുറച്ച് വളഞ്ഞ വഴിയില്ല. ഇത്രയൊക്കെ വളഞ്ഞു പോകുന്ന എന്തിനാ? ഇത് വേദമല്ലല്ലോ, ലൗകിക പ്രക്രിയ. അതിന് ഇത് എന്തിനാ ഞാപകമാണ്? അതിന് വേറെ ഞാപകങ്ങളും അതിന് വേറെ കാര്യങ്ങളല്ലേ? അത് ഇത് തന്നെ ഇത് ഞാപകമായ അങ്ങനെ വേദത്തിൽ ഞാപകമാകും. അതിൻ്റെ അടുത്ത് പറയാൻ പോകുന്നു. അതിന് സമാധാനം പറയണം. പൂർവസൂത്രേ വി ഗതിഗ്രഹണം പ്രതികൃത്യ അതിഗ്രഹണം തത്ര അപകൃഷ്യത്തെ. സുപായതിച്ച നിവൃത്തം തഥാച ഗതി കാരക ഉപപദാനാം കൃത്ഭി സഹ സമാസവചനം പ്രാക് സുബുത്പത്തേ ഇതി സിദ്ധം. അപ്പൊ ഇവിടെ സുപ്പെന്ന് അനുവർത്തിക്കാതെ അതിങ്ങെന്ന് പറഞ്ഞതിന് പറഞ്ഞത് ഈ പരിഭാഷയെ സമർത്ഥിക്കാൻ വേണ്ടിയാണ്. ഈ പരിഭാഷ വ്യാഖ്യാതാക്കൾ പറയുന്നത് പ്രാചീന പരിഭാഷയാണ്, പാണിനിക്ക് മുമ്പേ ഉള്ളതാണ്. ആ പരിഭാഷയെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പരിഭാഷ എന്താണ് പറയുന്നത്? ഗതി കാരകം ഉപപദം ഇവയ്ക്കെല്ലാം കൃദ്ധീസ സമാസവചനം, കൃദന്തങ്ങളുമായിട്ട് സമാസം വരുന്നത് പ്രാക് സുബുത്പത്തി, ആ കൃദന്തങ്ങളിൽ നിന്നും സുപ്പ് വരുന്നതിന് മുമ്പായിരിക്കും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് കുംഭങ്ങസ് കാര, കാരസു എന്ന് വരുന്നതിന് മുമ്പ് കുംഭവും കാരയുമായിട്ട് സമാസം, അല്ലെങ്കിൽ കുംഭങ്ങസ് കാരസു എന്ന് വരണം. ഇതിനു മുമ്പ് തന്നെ വന്നു. അപ്പൊ കൃദന്തങ്ങളുമായി ഉപബോധത്തിൽ ഗതി കാര ഉപബോധം മൂന്നിനും സമാസം വരുന്നതിന് വരുമ്പോ അവിടെ കൃദന്തങ്ങളിൽ നിന്ന് സു വരാൻ പാടില്ല. ഈ നിയമത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ അങ്ങനെ ഒരു നിയമം ഉണ്ടായി? പാണിനി എങ്ങനെ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി? അതാണ് ഇവിടെ പറഞ്ഞത്. ഇതിന് തൊട്ടു മുമ്പുള്ള സൂത്രം കുഗതിപ്രാതയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുഗതിപ്രാതയ. അവിടെ യോഗ വിഭാഗം ചെയ്യുന്നു, സൂത്രവിഭാഗം. രണ്ട് സൂത്രമാകുന്നു. കുപ്രാദയ സമർത്ഥേന സുബന്ധേന സമസ്യത്തെ. പിന്നെ അടുത്തത് എന്താണ്? ഗതി രണ്ടാക്കുന്നു. രണ്ടാക്കിയിട്ട് ഒന്നെന്താണ്? പ്രാദേഹ, രണ്ടാമത്തത് ഗതി. അത്രയും ചെയ്തിട്ട് ഈ സൂത്രത്തിൽ അതിങ്ങനെ പൂർവത്തോട് എന്ത് ചെയ്യുന്നു? അപകർഷണം ചെയ്യുന്നു. താഴെ നിന്ന് മേളിലോട്ട് എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അപകർഷണം. മേളിന്ന് താഴോട്ട് വരുന്നത് അനുവൃത്തി. അപ്പൊ താഴെ നിന്ന് മേളിലോട്ടെടുക്കുന്നു. അതിങ്ങന്ധസ്ച അയം സമാസ എന്നർത്ഥം വരും. അവിടെയും അങ്ങനെ വരുന്നു. ബഹുപ്രാദേഹ സുബന്ധേന സമസ്യത്തെ, ഗതിയെ പ്രത്യേകമാക്കി. ഗതി പ്രത്യേക ഒരു സൂത്രമാക്കിയാണ്. അപ്പോ അതിന്റെ അർത്ഥം എന്ത് വരും? ഗതിസ്തുന്ന സമസ്യത്തെ. സമർത്ഥേന സമസ്യത എന്ന് പറയുന്നത് ഉണ്ട്, പക്ഷെ എന്താണ് അവിടെ വരുന്നത്? സുബന്ധേന സമസ്യത എങ്ങനെ വരും? ഗതി സുബന്ധവുമായിട്ട് ഇല്ല, ഗതിക്ക് സമാസം വരുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സുപ്പ് വരുന്നതിന് മുമ്പായിരിക്കും സമാസം. അപ്പൊ സുബന്ധമായിട്ട് സമാസം എന്ന് പറഞ്ഞാൽ പിന്നെ തിങ്കന്ധമായിട്ട് സമാസം വരുമോ? അതുകൊണ്ട് പറഞ്ഞു അതിങ്കന്ധശായം സമാസ. സുബന്ധവും തിങ്കന്ധവും അല്ലാത്ത, ആ സുബന്ധമല്ല തിങ്കന്ധവുമല്ല. ഗതിഹി സമർത്ഥേന സമസ്യതേ നത് സുബന്ധേന അതിങ്ങന്ധശായം സമാസം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഗതി സുപ്പ് വരുന്നതിന് മുമ്പുള്ള ശബ്ദമായിട്ട് സമാസം വരും. അങ്ങനെ വരും. അങ്ങനെ ഒരു അർത്ഥം കൂടെ അവിടെ കൂടുതലായിട്ട് എടുക്കുന്നു. അപ്പോ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? പ്രാചീനന്മാർ പറഞ്ഞത് ഗതി കാരക ഉപപദങ്ങൾക്ക് കൃതന്ധമായിട്ട് സമാസം വരുന്നത് സ്വാദുത്പത്തിക്കും. ഇപ്പൊ പാണിനിയുടെ സൂത്രത്തിൽ തന്നെ യോഗവിഭാഗം ചെയ്തിട്ട് ഇത്രയും കിട്ടി. എന്താണ് ഗതി? അസുബന്ധേന സമസ്യത അതിങ്കന്ധശ്ചായം സമാസ. അത്രയും കിട്ടിയില്ലേ? അപ്പൊ പാണിനിക്ക് ഇത് സമ്മതമാണ്. ഏത്? പ്രാചീനന്മാർ പറയുന്നു ഗതിയും ആ സുബന്ധവുമായിട്ട്. അത് പണനി പറഞ്ഞില്ല, പണനി ഇത്രേ പറഞ്ഞുള്ളൂ. എന്താണ് ഗതി? ആ സുബന്ധമായിട്ട് സമാസം ചെയ്യുന്നു. തിങ്കന്ധമായിരിക്കത്തില്ല. അസുബന്ധമാണ് തിങ്കന്ധമല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പുള്ള. അതുകൊണ്ട് മനസ്സിലാക്കണത് കൃതന്ധമാണ്. ഇപ്പോൾ പ്രാചീനന്മാർ പറഞ്ഞുകൂടെ ചേർത്താൽ മതി. എന്താണ് ഗതി, കാരക, ഉപപദാനം? ഗതിക്കത് സമ്മതമാണെങ്കിൽ രണ്ടുകൂടെ ചേർത്താൽ മതി. പ്രാചീനന്മാർ അഭിപ്രായത്ത് പാണിനി അംഗീകരിച്ചു. ഗതിയുടെ കാര്യത്തിൽ പാണിനിക്ക് സമ്മതമാണ്. എല്ലാം കൂടെ ചേർത്തപ്പോൾ എന്തായി? ഗതി, കാരക, ഉപപദാനം, കൃതി സമസമാസോദനം സുബുത്പത്തേഹി. അവയെ കൃതന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുബന്ധം തന്നെയല്ലേ? കൃതന്ധം സുബന്ധം തന്നെയല്ലേ? കൃതന്ധം സുബന്ധമാണെങ്കിൽ പിന്നെ സുപ്പ് വരണം. മുമ്പുള്ള അവസ്ഥ, മുമ്പുള്ളതാണ് കൃതന്ധം. അതല്ലേ കൃതദ്ധിത സമാസ കൃതന്ധമാകണം, പ്രാതിസഞ്ജ വരണം, സു വരണം, പിന്നെ സുബന്ധമാകും. കൃതന്ധം പ്രാതിപതികം പോലെയല്ല, പ്രാതിപതികമാണ്. കൃതമാസാ പറയുന്നു കൃതന്ധം പ്രാതിപതികമാണ്, എന്നാലേ സു വരത്തുള്ളൂ. അപ്പൊ പ്രാതിപതികമായി കാര, പ്രാതിപതികമായി അതല്ലേ കരോതീതി എന്ന് പറയുന്നത്. കുംഭം കരോതി, അണ്ണ് പ്രത്യം വരണമെങ്കിൽ എന്ത് വേണം? കുംഭശബ്ദബോധം ഇരിക്കണം. അല്ല വരത്തില്ല. വെറും കാരാന്ന് അണ്ണ് പ്രത്യം ഒന്നും വരത്തില്ല. അപ്പൊ കർമ്മണ്യ എണ്ണം എന്നുള്ള സൂത്രം പ്രയോഗിച്ചാൽ മാത്രമേ കുംഭകാര വരത്തുള്ളൂ. എന്തുകൊണ്ട്? അത് വിരിച്ചിരിക്കുന്നത് ഉപബോധം ഇരിക്കുമ്പോഴാണ്. അപ്പൊ അവിടെ കാരശബ്ദത്തിന് നിന്ന് പരത്തിൽ അണ്ണ് വന്നപ്പോൾ അതിനർത്ഥമുണ്ട്. അതിനാണ് പ്രാതിപതികാർത്ഥം എന്ന് പറയുന്നത്. പിന്നീട് എന്തു വരുന്നു? സാധാരണഗതിയിൽ കാര വന്നു കഴിഞ്ഞാൽ അവിടെ സു വരാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? സു വരുന്നതിന് മുമ്പ് സമാസം ചെയ്തു. സമാസം ചെയ്തിട്ട് പിന്നെ സമസ്ത പദത്തിൽ നിന്ന് സു വന്നു. രണ്ടാമത് കുംഭാംഗസ്കാരാന്നിരുന്നിടത്ത് പൂർവത്തിൽ സുബന്ധമാണോ കുംഭാംഗസ്? കാരണം അത് നേരത്തെ സിദ്ധമാണെന്നുള്ളു. കുംഭം കരോതി എന്നാണ് കുംഭം കരോതി എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ എന്ത് ചെയ്യുന്നു? കുംഭംഗസ്കാര സുബന്ധവും ഇവിടെ കാര വന്നു. ഇവിടെ കാരശബ്ദം വന്നു കഴിഞ്ഞാൽ കാരശബ്ദത്തിന് സുബന്ധമാക്കാം. എന്തുകൊണ്ട്? സുബന്ധം സുബന്ധേന സമസ്യതേ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. പണിനി എന്ത് ചെയ്തു? സുബന്ധത്തെ ഇവിടെ കൊണ്ടുവന്നില്ല. എന്നിട്ട് പറഞ്ഞു, പകരം പറഞ്ഞു, അതിങ്ങന്തസ്സായും സമാസ. ഇപ്പൊ കാര എന്ന് പറയുന്നത് തിങ്ങന്തുമല്ല സുബന്ധുമല്ല, സമാസം വരുന്നു. ഇനിയിപ്പോ സമസ്ത പദമായി കഴിഞ്ഞാൽ എന്തുവരും? പഴയ പ്രക്രിയകളെല്ലാം വരുന്നു. പഠിച്ച എന്താണ്? ഏകദേശവ്രതം, അനന്യവത്, പ്രാതിസഞ്ജ, പിന്നെ സു ലോപിക്കുന്നു, സൂത്രം സുബോധാതു പ്രാ, അതൊന്നും മറക്കരുത്. അതൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. എന്താണ് അവിടെ ഇരിക്കല്ലേ? കുംഭം അസന്നിരിക്കല്ലേ? അത് പോണ്ടേ? ഏകദേശവ്രതം, അനന്യവത്, കൃതസമാസ, പ്രാതിസഞ്ജ, ലോപം വന്നിട്ട് കുംഭകാര എന്ന് വന്ന് ഇനിയേ സുബന്ധം വരത്തുള്ളൂ. കേവലം കാരയിൽ നിന്ന് സുപ്പ് വരത്തില്ല. ഇനി സുപ്പ് വരുന്ന ഏതിൽ നിന്ന്? കുംഭകാരയിൽ. കേവലം കാരശബ്ദം അണ്ണ് പ്രത്യം വെച്ചുണ്ടാക്കാനും പറ്റില്ല. വേണമെങ്കിൽ ഇനി ഖഞ്ഞ് പ്രത്യം അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടാക്കണം. എന്തുകൊണ്ട്? അണ്ണ് വിധിച്ചിരിക്കുന്നത് കുംഭ ഇരിക്കുമ്പോഴേ അണ്ണ് വരത്തുള്ളൂ. കുംഭകാരനോ ഘടകാരനോ സൂത്രകാരനോ അങ്ങനെ അല്ലല്ലോ, അത് വേറെ. ജലസിദ്ധര കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അവിടെ ഷഷ്ടിയന്തമായിട്ട് സമാസം. ജലം ധരതി എന്ന് പറഞ്ഞാൽ എന്തുവരും? ജലധാര എന്ന് വരും. അണ്ണ് വന്നു കഴിഞ്ഞാൽ അശോചനത്തിൽ വൃത്തി വന്നിട്ട് ജലധാര എന്ന് പറയും, ജലം ധരിക്കുന്നു. ഗംഗാധര വരത്തില്ല വിനയോ, ഗംഗാധാര. ലക്ഷ്മിധര വരത്തില്ല വിനയോ, ലക്ഷ്മിധാര. ഏത് ഈ അർത്ഥത്തിൽ വരത്തില്ല? ഈ അർത്ഥത്തില് എന്ന് വെച്ചാൽ അർത്ഥം എങ്ങനെ പറഞ്ഞ ജലം ധരത്തി, ജലധര എന്ന് വരത്തില്ല. ജലം ധരതി എന്ന് എന്താ അത് തന്നെ ലക്ഷ്മി ധരത്തി എന്ന് വിഗ്രഹിച്ചിട്ട് ലക്ഷ്മിധരൻ വരത്തില്ല, ലക്ഷ്മിധാരനായിപ്പോ. അത് അനിഷ്ടമായ രൂപമാണ്, ലക്ഷ്മിധരനാണ് ശരിയായ രൂപം. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവിടേക്ക് എന്തുവരും? ധരതീതി ധരഹ ആദ്യം ശ്രദ്ധിക്കണം. എങ്ങനെ? കർമ്മണ്യം വന്നിട്ടാണോ പ്രജാധ്യച്ച് വന്നിട്ട് ധര, പിന്നെ ഷഷ്ടി സാമാന്യ സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടിയുമായിട്ട് സമാസം വന്നിട്ട് ലക്ഷ്മ്യാഹ ധര ആണ്. അങ്ങനെ വരും. അപ്പോൾ ഇവിടെ സുപ എന്നൊഴിവാക്കി അതിങ്ങെന്നു പറഞ്ഞതുകൊണ്ട് ആ അതിങ്ങിനെ പൂർവ്വസൂത്രത്തിലെ ഗതിയോട് അപകർഷണം ചെയ്ത് പൂർവ്വസൂത്രത്തെ യോഗ വിഭാഗം ചെയ്തു ഗതി അതിങ് കൂട്ടിച്ചേർത്തിട്ട് ഗതിഹി സമർത്ഥേന ആസുബന്ധേന സമസ്യത്തെ അതിങ്ങന്ധയം സമാസ എന്ന് വന്നപ്പോൾ ഗതിയും സുപ്പ് വരാത്ത കൃതന്ധങ്ങളുമായി സമാസം ചെയ്യാമെന്നൊരർത്ഥം കിട്ടി. അതുകൊണ്ട് പാണിനിക്ക് സമ്മതമാണ് പൂർവാചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഏതാണ് ഗതി കാരക ഉപവദാനം കൃദ്ഭീ സഹ സമാസവചനം പ്രാക് സുബുത്പത്തേ. ഇതൊക്കെ വ്യാഖ്യാതാക്കൾ പറയുകയാണ്, മനസ്സിലായോ? ഈ താഴ്സൂത്രത്തിൽ നിന്നൊരു അതിങ്ങനെ മേളി കൊണ്ടുപോയി അവിടെ ഗതിയെ വേറെ എടുത്തു ഇങ്ങനെ ഒരു അർത്ഥം കൊടുത്തു. ഇതൊക്കെ പാണിനി കണ്ടിരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകർഷണം. പാണിനി ആകെ ചെയ്ത് പൂർവ്വസൂത്രം താഴോട്ട് അനുവർത്തിച്ചതേ ഉള്ളൂ. ഇപ്പൊ പ്രശ്നം വന്ന ഇതാണ് സുബന്ധ സുബന്ധേന സമസ്യത. സുബന്ധം ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ സുപ്പെന്ന് പറഞ്ഞാൽ മതി, അതിങ്ങെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ അതിങ്ങെന്ന് എന്തിനു പറഞ്ഞു? അതാണ് ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്തു, ഈ അതിങ്ങനെ മേളി കൊണ്ടുപോയി ഗതി. അത് ആ ഗതി എടുത്താലും അവിടെ കാരകബോധം അവിടെ ഇല്ല, വരില്ല. പിന്നെ അതിനെ കൂട്ടിച്ചേർക്കണം. അതെവിടുന്ന് വന്നു കാരകബോധവും? അതും ഇങ്ങനെയാണ് പണിഞ്ഞു പറഞ്ഞ അപൂർവാചാര്യന്മാരെന്ന്. കാരണം ഈ നിയമം കേവലം ഗതിക്ക് പോരാ, കാരകങ്ങളും ബോധവുമായിട്ട് സമാസം വരുന്ന ഗ്രന്ഥത്തിന് മുമ്പേ എന്ന് പറഞ്ഞത് അതിലെ ഗതി മാത്രം എടുത്തിട്ട് ഇവിടുത്തെ പാണിയുടെ ഗതി അതും കൂടി ചേർത്ത് കാരകത്തിനെയും ഉപോധത്തിനെയും കൂടി ചേർത്തു, കാരകത്തെയും ഉപോധത്തെയും കൂടെ ചേർത്തു. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞത് പ്രാചീന ആചാര്യന്മാരുടെ പരിഭാഷയാണ്, മനസ്സിലായ? ഇത് പ്രാചീന ആചാര്യന്മാർ പറഞ്ഞു. ഇതെല്ലാം ഇതിന് വരുന്ന തരാറ് എന്താണോ പ്രാചീനാചാര്യന്മാരെ അവരും അറിയില്ല, അവർ വലിയ സ്വപ്നം പോലും കേട്ട കാര്യം. പ്രശ്നം പറ്റി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ് വ്യാഖ്രി അശ്വക്രീതി കച്ചപി. ഈ ശബ്ദങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഈ അഭ്യാസങ്ങളെല്ലാം ചെയ്താലേ പറ്റൂ. അല്ലെങ്കിൽ വ്യാഖ്രിക്ക് വരും വ്യാഘ്ര എന്നായിപ്പോ, അങ്ങനെ ഒരു കുഴപ്പം വരും. അതെന്തുകൊണ്ട് ജാതേരസ്ത്ര വിഷയ അയോബദ്ധാതുന്ന സൂത്രപ്രകാരം നീപ്പ് വിധിക്കുന്നിടത്ത് അത് വരണമെന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ പറ്റും. അത് പിന്നെ സ്ത്രീ പ്രത്യേകത്തിൽ പോകും. അപ്പോ ശരിക്കും ഈ പ്രശ്നം വന്നതാണ് ഏത്, അത് ആ സൂത്രത്തിൽ വന്ന പേശത്. ജാതിരസ്ത്രീ വിഷയ ദയോത എന്ന് പറയുന്നത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ വ്യാഖ്യ ശ്രദ്ധിക്കും, പക്ഷെ അപ്പൊ വേറെ പ്രശ്നം വരും. അവിടെ അജാതിയഷ്ടാപ്പ് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ വഴി? അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തൊരു പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിനെല്ലാം സാധൂകരിക്കാൻ വേണ്ടി പ്രാചീനന്മാർക്ക് ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പാണിനിയുടെ ഇതിൽ വരുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്ഷപാതമില്ലാതെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്കുകൾ അത് മിസ്റ്റേക്കല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വളരെ സങ്കീർണമാക്കി നിയമങ്ങൾ കൊണ്ടുവന്നു. എന്ത് വന്നാലും ശരി പാണിനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? കൃഷിയാണ്. ഒരു കാരണവശാലും തെറ്റ് പറ്റിയിട്ടില്ല, കൃഷിയാണ്. എന്നാ പിന്നെ ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറയും. വ്യാഖ്യ എന്ന് പറയുന്ന പാണിനിയുടെ സൂത്രമനുസരിച്ച് വ്യാഖ്യ എന്ന് വരണ്ടേ? തെറ്റല്ലേ? അപ്പൊ അതിങ്ങനെ വ്യാഖ്യാനിക്കും, ഇതങ്ങനെ വ്യാഖ്യാനിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇതൊക്കെ പ്രാചീന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? പാണിനി പറഞ്ഞോ? പാണിനിയുടെ സൂത്രത്തിൽ എവിടെയെങ്കിലും പറഞ്ഞോ പ്രാചീന ആചാര്യന്മാർ? പിന്നെ ഇതാരാ പറയുന്നതൊക്കെ? ഭാഷ്യകാരൻ. ഭാഷ്യകാരൻ പറഞ്ഞ ഭാഗമാണല്ലോ. ഇതെല്ലാം ഭാഷ്യകാരന്റെ അഭ്യാസങ്ങളാണ്. എന്നിട്ട് ഭാഷ്യകാരുടെ സൂത്രങ്ങളൊക്കെ പ്രത്യേകാനം ചെയ്യും എന്നും ആവശ്യമില്ലാന്നും പറയും. ചിലയിടത്തൊക്കെ വ്യാഖ്യാനം ശരിപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഇത് പാണിനിയുടെയും തെറ്റല്ല. എന്തുകൊണ്ട്? ഭാഷ വികസിച്ചു, നിയമങ്ങൾ ഭാഷ വഴങ്ങുന്നില്ല. അപ്പം വരാൻ പോകുന്ന ഭാഷയ്ക്കും വേണ്ടി ഈ നിയമം അല്ലേ? കുട്ടി വളർന്ന് എന്നാലും ഉടുപ്പ് മാറ്റാൻ തയ്യാറല്ല. പിന്നെ എന്താണ് ലൂസാക്കി അഴിച്ച് ലൂസാക്കുന്നത്? പുതിയ ഉടുപ്പ് വാങ്ങിക്കുകയല്ല, പഴയ ഉടുപ്പിൻ്റെ തയ്യലൊക്കെ ഇളക്കി ലൂസാക്കി തുണ്ടൊക്കെ വെച്ചടിച്ച് കുട്ടിയിടിയിക്കുക. അപ്പോൾ അതിന് അതിൻ്റെതായ പഴയതാണൊന്ന് ലൂസാക്കി അതിൻ്റെ ബലക്ഷയം വരും, പുതിയ തുണ്ട് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേട് വരും. അതെല്ലാം ഉണ്ട് പണിനീയത്. പക്ഷെ അത് പണിനീയ ഭക്തന്മാരത് പറയത്തില്ല. എനിക്ക് ഭക്തി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇനി ഈ വ്യാഖ്രി അശുക്രീതി കച്ചബി എന്ന് പറയുന്നിടത്ത് എന്താ പ്രശ്നം? അത് മനസ്സിലാക്കണ്ടേ? സ്വാമി ഒരു സംശയം, നാരായണഭട്ടതിനെയും പാണിനി തെറ്റാണെന്ന് പറഞ്ഞു. പിന്നെ പാണിനിയുടെ നാരായണഭട്ടതിനെയും പറഞ്ഞു ഇതാണ്, പാണിനിയുടെ വിധി അനുസരിച്ച് ഇത്തരം ശബ്ദങ്ങളൊന്നും ശ്രദ്ധിക്കാവൂല്ല, അതെല്ലാം അപാണിനീയ പ്രയോഗങ്ങളാണ്. എന്നാലോ അതെല്ലാം ശിഷ്ടന്മാർ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ അതിന് വേറെ നിയമങ്ങൾ കൊണ്ടുവരണം. അത് പറഞ്ഞുള്ളൂ. അത് തൽക്കാലത്ത് വന്നവർക്കെല്ലാം അത് തോന്നി. അതുകൊണ്ടിപ്പോ യാഥാസ്ഥികന്മാര് പാണിനിയെ ഒരു കാരണവശാലും തെറ്റൊന്നും പറയത്തില്ല, പാണിനി വലിയ പ്രതിഭാശാലിയാണ്, അതൊക്കെ സമ്മതിക്കുമെങ്കിലും ആധുനികന്മാർ പറയുന്നത് ഈ സംസ്കൃത ഭാഷയുടെ വളർച്ചയെ തടഞ്ഞത് ഈ പാണിനി ഒന്നാണ്. കാരണം വ്യാകരണത്തിൽ നിന്ന് വിട്ട് ഒന്നും പറയാനും എഴുതാനും പാടില്ല, ഭാഷ വളരാതെ. അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ഒരു ഭാഷയും വ്യാകരണം കൊണ്ട് വരിഞ്ഞ് മുറിക്കിയാൽ മരത്തിൽ കമ്പിയെടുത്ത് കെട്ടും പോലെയാണ്. കമ്പി എന്തായാലും വലിഞ്ഞു കൊടുക്കത്തില്ല, മരം വളർന്നിട്ട് അവസാനം മുറിഞ്ഞു വീഴും അകത്തിരുന്ന് ദ്രവിച്ച്. അങ്ങനെ സംസ്കൃത ഭാഷ നശിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. പുതിയൊരു നിയമം ഉണ്ടാക്കുന്നതിന് പകരം പഴയ നിയമങ്ങളെ തന്നെ. ഇനിയിപ്പോ ഈ പറയുന്നത് എന്താ ഇവിടുത്തെ തകരാറ്? സ്വാർത്ഥ ദ്രവ്യ ലിംഗ സംഖ്യാ കാരകാന ക്രമികത്വം വ്യാഖ്യാനത്തിൽ പറയും. സ്വാർത്ഥ ദ്രവ്യ ലിംഗ സംഖ്യാ കാരക പ്രയുക്ത കാര്യാണ് ക്രമികത്വം. നിങ്ങളുടെ വ്യാഖ്യാനത്തിലുണ്ട്, എഴുതേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു നിയമം പാണിനിയത്തിൽ നിന്ന് കണ്ടുപിടിച്ചു, പാണിനി പറഞ്ഞല്ല, ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വ്യാഖ്രി അശ്വക്രീരി കച്ചപി, അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയാ പ്രശ്നം. അപ്പോ എന്ത് ചെയ്തു, ഈ ശബ്ദങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. വ്യാഖ്യാനത്തിലൂടെ ശരിപ്പെടുത്താതെ പുതിയ സൂത്രം ഉണ്ടാക്കിയെങ്കിൽ പ്രശ്നമില്ല, കാര്യം എളുപ്പമാകും. ശരി, പാണിനിയുടെ സൂത്രം അങ്ങനെയാണ്, പുതിയ കുറെ സൂത്രം ഉണ്ടാക്കുക, പുതിയതിനെ കൂടെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ പഴയ സൂത്രങ്ങൾ പുതിയ ശബ്ദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിവില്ലെങ്കിൽ ആ പഴയ സൂത്രങ്ങളിൽ മാറ്റം വരുത്തുക. ഇത് രണ്ടിനും വ്യാഖ്യാതാക്കളെ തയ്യാറാകത്തില്ല. പരമാവധി ഒന്ന് അവർ പറയുന്നത് എന്താണ്, യോഗ വിഭാഗം കുഗതി പ്രാതയ, ഗതി ഒരു സൂത്രം, കുപ്രാതയ വേറെ സൂത്രം, ഇങ്ങനെയൊക്കെയുള്ള സർക്കസ്. ഇതിനപ്പുറം ഒന്നിനും അവർ തയ്യാറല്ല. അതുകൊണ്ട് ദോഷമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പം ഭാഷ എപ്പോഴും അങ്ങനെയാണ്, വ്യാകരണത്തിൻ്റെ പിടിയിൽ ഒരിക്കലും നിൽക്കത്തില്ല. പിന്നെ വ്യാകരണം ഇപ്പോൾ അതൊരു കാലത്തിലേക്ക്, ആ കാലം കഴിഞ്ഞാൽ ഭാഷ അങ്ങ് പോവും, വളർന്നു പോവും. വീണ്ടും വ്യാകരണം കൊണ്ട് അതിനെ ബന്ധിക്കാൻ ശ്രമിച്ചോ, വ്യാകരണവും നശിക്കും ഭാഷയും നശിക്കും. അതാണ് സംസ്കൃതത്തിന് പറ്റിയത് എന്ന് പറയുന്നത്. പിന്നെ ചിലർ പറയും എന്താണ്, ഏത് ശബ്ദങ്ങളും സംസ്കൃതത്തിൽ വ്യാകരണം കൊണ്ട് സൃഷ്ടിക്കാമെന്നൊക്കെ പറയും. ഈ മഹാഭാഷ്യകാരന്റെ കാലത്തോ പട്ടോജ്യോതിഷരുടെ കാലത്തോ പോലും അത് സാധിച്ചിട്ടില്ല. അവരിതുപോലെ ഒരുപാട് ഭേദഗതികൾ ഉണ്ടാക്കിയിട്ടാണ് ശബ്ദങ്ങൾ ഉണ്ടാക്കിയത്. പ്രചരിച്ചിരുന്ന ശബ്ദങ്ങൾക്ക് സമാനം കണ്ടെത്താൻ പറ്റില്ല. കേവല സൂത്രത്തിൽ നിന്നുകൊണ്ട് പിന്നെ സൂത്രവും വാർത്തകവും പരിഭാഷകളും ഭാഷ്യവും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ടാണ് അതിന് തന്നെ സാധൂകരണങ്ങൾ കണ്ടെത്തുന്നത്. പിന്നെ വ്യാകരണം കൊണ്ടെല്ലാം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ വ്യാഖ്രി അശ്വക്രീതി കച്ചപി എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ പ്രയോജനം നമ്മൾ ഇനി സ്ത്രീപ്രത്യ പ്രകടനത്തിൽ പഠിക്കാതെ ഇവിടെ കിടന്ന് വെറുതെ വേർത്തിട്ട് കാര്യമൊന്നുമില്ല. ഒന്നാമത് ചൂട്, അതിൻ്റെ ഇടയ്ക്ക് ഇനി കൂടുതൽ വേർക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വരുമ്പം മനസ്സിലാകും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന അന്ധമായ പ്രതിബദ്ധത, അതാണ് ഇതിനൊക്കെ കാരണം. അതിന് ശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു അന്ധതയാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്ന തകരാറുകളാണ്. അപ്പോൾ ഇനി പഴയ സ്ഥലത്തേക്ക് പോകണം. എവിടെയാണ്? കർമ്മണ്യാണ്. ആ, ഇനി അതിനു മുമ്പ് തന്നെ വേറെ ജോലിയുണ്ട്. ഇങ്ങനെ ഒരു സാധനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പേടിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പം അതെവിടെയാണ് വന്നതെന്നൂടെ കണ്ടേ. ആദ്യം നന്ദിഗ്രഹിപ്പജാതിഭ്യോ ലുണിന്യസഹ. ഇവിടെ പ്രത്യയം വന്ന് സമാസവും വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ജനം അർദ്ധേ രീതി ജനാർദ്ദനഹ, ആദ്യം പഠിച്ചതാണ്. അപ്പോൾ ഇതും ധാതോഹോ ധാത്വധികാരത്തിലാണ്. തത്ര ഉപപദം സപ്തമീസ്തം, ഇവിടെയും വരേണ്ടതാണ്. പിന്നെ കർമ്മമാണ് ജനം അർദ്ധയതി, ജനം കർമ്മമാണ്. അപ്പോൾ ഇവിടെ പണനി എന്ത് ചെയ്തു? ഇതിനെല്ലാം ഒരു പ്രത്യേക ഗണത്തിൽപ്പെടുത്തി, നന്ദ്യാദി ഗണത്തിൽപ്പെടുത്തി. അപ്പോ ഇവിടെ പ്രത്യയം വന്നു. ഏത് പ്രത്യയം വന്നു? ലു വന്നു. പക്ഷെ ഇവിടെ എങ്ങനെ സമാസം വരുമെന്നുള്ളതാണ്. ഉപപദം അതിങ്ങ് പ്രകാരം സമാസം വരണമെങ്കിൽ എന്ത് വേണം? ഉപബോധസജ്ഞ വരണം. ഉപബോധസജ്ഞ വരണമെങ്കിൽ ഏതിന് ഉപബോധസജ്ഞ വരണം? ജനാർദ്ദനത്തിലെ ജനശബ്ദത്തിന് ഉപബോധസജ്ഞ വരണം. അതിന് ഉപബോധസജ്ഞ വരണമെങ്കിൽ എന്ത് വേണം? സപ്തമിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നു കർമ്മമായിരിക്കുന്നു ഉപബോധസജ്ഞ വരുന്നതിന്. അല്ല, സപ്തമി സൂത്രം തത്രോപദം സപ്തമീസ്തം പ്രവർത്തിക്കണം. കർമ്മ വേണ്ട കാര്യമില്ല. തത്രോപദം സപ്തമീസ്തം പ്രവർത്തിക്കണം. സപ്തമീനെ നിർദ്ദേശിക്കണം. നന്ദി ഗ്രഹിപ്പചാതിഭ്യോലുണിന്യച അവിടെ എങ്ങനെ സപ്തമി പറഞ്ഞു? ഇല്ല. അവനവിടെ എങ്ങനെ സമാസം വരും? അപ്പൊ ഇവിടെയും ഉപബോധ സമാസമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഗണപാഠത്തിൽ ജന അർദ്ധന എന്നുള്ള പ്രാതിപദികത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ജനാർദ്ദന ഈ വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്ന ആ ജനാർദ്ദന ശബ്ദം എങ്ങനെ വരുമെന്നാണ്. അതുപോലെ മധുസൂദന തുടങ്ങിയ ശബ്ദങ്ങൾ എങ്ങനെ വരുമെന്നാണ് അതിന്റെ വ്യാഖ്യാനമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്താണ് ജനം അർദ്ധയതി ജനാർദ്ദന? ജനം പൂർവ്വത്തിലിരിക്കുമ്പോൾ അർദ്ധധാതുവിൽ നിന്നും ഇത് പ്രത്യയം വരുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റി? ജനാർദ്ദന എന്ന് പറയുന്ന അതിലെ പ്രാതിപദികത്തെ കണ്ടുകൊണ്ടാണ്. അപ്പൊ ജനാർദ്ദന എന്ന് പറയുന്ന ആ പ്രാതിപദികം എന്താണ്? നിപാതനം ചെയ്തിരിക്കുകയാണ്. എന്ത് നിപാതനം ചെയ്തു? ഉപസമാസം. എന്നുവെച്ചാൽ സപ്തമി നിർദ്ദേശം ഇല്ലാത്തതുകൊണ്ട് ഉപപദം അതിങ് എന്ന പ്രകാര സമാസം ഇവിടെ വരില്ല. പക്ഷെ സമാസം വരണമല്ലോ. ജനാർദ്ദന എന്നിടത്ത് സുപ്പ് ലോപിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? ഗണത്തിൽ നിപാതനം ചെയ്തുകൊണ്ട് സമാസം ഉപബോധസമാസം തന്നെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? നന്ദ്യാദി ഗണത്തിൽ നിപാതനം ചെയ്തുകൊണ്ട് ഉപബോധസമാസം എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഉപപദം അതിങ് എന്നുള്ള സൂത്രപ്രകാരം വിധിച്ച ഉപബോധസമാസം അല്ല. വിഗ്രഹിക്കുന്ന എങ്ങനെ? ജനം അർദ്ധയതീതി എന്നെ, മറ്റു തരത്തിലും ജനത്തെ അർദ്ധിക്കുന്നവൻ എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം വരത്തില്ലല്ലോ. ആദ്യം അർദ്ധന ശ്രദ്ധിക്കണം. വേണ്ടേ? പിന്നെ ജനം ശ്രദ്ധിക്കണം. പക്ഷെ ഇതിന്റെ വിഗ്രഹം അനുസരിച്ചല്ലേ കാര്യങ്ങൾ വരുന്നത്? അല്ല, അർത്ഥം ശബ്ദം എങ്ങനെയാണോ പ്രയോഗിക്കുന്നത് അതനുസരിച്ചല്ലേ കാര്യങ്ങൾ പോകുന്നു. അർദ്ധന എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യയം വന്നു കഴിഞ്ഞാൽ അർദ്ധന എന്ന് പറയുന്ന ലുപ്രത്യം വരത്തില്ല. ഈ സൂത്രപ്രകാരം ലൂവിരിക്കുന്ന വേറെ സൂത്രം കൊണ്ട് നേരത്തെ കാരശബ്ദം പറഞ്ഞ പോലെ ആ സൂത്രപ്രകാരം വരാം. ഈ സൂത്രപ്രകാരം വരില്ല. പിന്നെ അസമർത്ഥ സമാസം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ. അപ്പോ ജനം അർദ്ധേതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് വരണം? അർത്ഥവും പ്രയോഗവും ഒക്കെ നേരത്തെ ശ്രദ്ധിച്ചാണോ എന്ന് ചോദിച്ചാൽ നേരത്തെ എല്ലാം ശ്രദ്ധിച്ചാണ്. ശ്രദ്ധിച്ചത് വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? വിത്പാദ്യന്തേ. വിത്പത്തി അനുസരിച്ച് നിയമം പറയുകയാണ്. അല്ല, നമ്മൾ സൃഷ്ടിച്ച് പദങ്ങൾ ഉണ്ടാക്കുകയല്ല. അപ്പൊ ഈ ശബ്ദത്തിന്റെ വിത്പത്തി, ഈ ശബ്ദത്തിന്റെ രൂപമൊക്കെ നേരത്തെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പാണി നിയമം പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? സപ്തമിയെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഉപസമാസം വന്നു. അപ്പൊ ആ പ്രശ്നം തീർന്നു. ഇനി അടുത്ത് വരുന്നത് എവിടെയാണ്? ആദശ്ച ഉപസർഗേ പഠിച്ചാണ് കഹ. അടുത്തത് ഉപസർഗേ സപ്തമേനെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇവിടേക്ക് ഉപപദ സമാസമാണ് വരുന്നത്. ഉപസർഗേ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എന്ത് വരുന്നു? തത്രബോധം സപ്തമീസ്ഥം. സപ്തമി കൊണ്ട് പറഞ്ഞ ഉപസർഗം, അതിൻ്റെ വാച്യമായിരിക്കുന്നത് ഉപസർഗങ്ങൾ, അതിൻ്റെ വാചകമായ ശബ്ദങ്ങൾ, പ്രപര തുടങ്ങിയ ശബ്ദങ്ങൾ. അപ്പം അതിനെന്ത് വരും? ഉപസഞ്ജ്ഞം. പിന്നെ സു ഗ്ലായതി, സുഷ്ടു ഗ്ലായതി എന്ന് വിഗ്രഹിക്കുന്നു. ഉപസർഗം പൂർവത്തിരിക്കുന്നു. ഗ്ലയിൽ നിന്ന് എന്ത് വരുന്നു? ആദശ ഉപസർഗേ കപ്രത്യം വന്നു. ഇവിടെയും അലോകഗ്രഹം എങ്ങനെ വരും? സു ഗ്ലേയ സു പരത്തിൽ എന്ത് വരുന്നു? ഗ്ല എങ്ങനെ വന്നു? പോയോ? പഠിച്ചതല്ലേ? എങ്ങനെയെന്നുള്ള പഠിച്ചതും പോയോ? ആദ്യ ചോദിച്ച സ്ഥിതിപ്രകാരം എന്തോരും ആ വന്നു കഴിഞ്ഞാൽ ആ തോട് പീഡിച്ച ആകാരം പോയി. കിത്താണ് പരത്തിലിരിക്കുന്നത്. കക്കാരത്തിന്റെ ആകാരത്തെ കൂടി ചേർത്ത് സുഗ്ല. അപ്പൊ സു ഗ്ലാന്നിരിക്കുമ്പോൾ സു വര പരത്തിൽ ഗ്ലായിൽ നിന്ന് സു വരുന്നതിന് മുമ്പേ സമാസം വന്നിട്ട് സുഗ്ല കൃത്യ സമാസ പ്രാതിസഞ്ജൊന്ന് സു വരുമ്പോ എന്തായി? സുഗ്ല പ്രജ്ഞ. അതുപോലെ തന്നെ പ്രകൃഷ്ടം ജാനാതി എന്തുവരുന്നു? ആത്തോ രൂപിച്ച് ആകാരം പോയി. പ്രജ്ഞ പ്രജ്ഞ എന്നിരിക്കുന്നത് സമാസം. സൂത്രം സമാസം വന്നു. പ്രജ്ഞ സമാസം വന്നു കഴിഞ്ഞാൽ കൃദ്ധ സമാസ പ്രാദേശിക വന്നിട്ട് എന്ത് വരുന്നു? പ്രജ്ഞ. പ്രജ്ഞയേവ പ്രാച്ഛ പ്രാജ്ഞ സ്വാർത്ഥത്തിലാണ്. പ്രജ്ഞയേവ പ്രജ്ഞ. അവിടെ ഏത് പ്രത്യേകം വന്നു? നമ്മളിനി പഠിക്കാൻ പോകുന്നു തദ്ധിതം. ഇതിപ്പോ കൃതന്തമായില്ലേ? കൃതന്തമായി കഴിഞ്ഞാൽ പ്രജ്ഞ ശബ്ദം വന്നു അവിടെ നിന്ന്. അടുത്ത് തദ്ധിത പ്രക്രിയ വരുമ്പോൾ എന്ത് വരുന്നു? സ്വാർത്ഥേ ക. ക വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ ആവർത്തിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കും. ക വരുന്നു, അലോകി വിഗ്രഹം വരുന്നു, സുപ്പുലോപിക്കുന്നു, വീണ്ടും തദ്ധിത അവിടെ വന്നില്ലേ? തദ്ധിത തദ്ധ സമാസ വീണ്ടും പ്രാതിസഞ്ജ സ്വാതി പ്രാജ്ഞ. എങ്ങനെ ഈ സ്വാർത്ഥ പ്രത്യയം പ്രായിലാണ് വരുന്നത്? പ്രജ്ഞ ശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥ പ്രത്യയം വരുന്നു. അപ്പൊ അന്ത്യത്തിൽ വരുന്നില്ല, പരത്തിൽ വരും പ്രത്യയം. പ്രജ്ഞ ശബ്ദത്തിന്റെ അന്ത്യത്തിൽ വരണമെന്നില്ല. പ്രജ്ഞ ശബ്ദത്തിന്റെ പ്രത്യയങ്ങളെല്ലാം അവിടെ വരുന്നു. പ്രത്യേക പരസ്യ പ്രത്യയങ്ങൾ അന്ത്യത്തിൽ വരും, അതേ പരത്തി വരും. ഓ, ഇനിയിപ്പോ അതെല്ലാം ഇവിടെ പഠിക്കാവുന്നതാണോ? തദ്ധിതേഷു അജാ മാതേഹേ ആദിവൃദ്ധി. തദ്ധിതങ്ങളുടെ എന്തുവരും? അണ്ണു പ്രത്യയം വന്നു കഴിഞ്ഞാൽ ആദിവൃദ്ധി വരും. അങ്ങനെയാണ്. സ്വർത്ഥത്തിൽ അണ്ണ് സ്വർത്ഥത്തിൽ അണ്ണ് പ്രത്യയം വരും. കായും വരുന്നിടമുണ്ട്, ഇവിടെ അണ്ണാകുന്നു. അപ്പൊ ആദിവൃദ്ധി വരും. അപ്പൊ ഇവിടെയും എന്തോ വന്നു ആദശ്ചപസർഗേ എന്ന് പറഞ്ഞാൽ അത് അവിടെ പറയാത്തത് കർമ്മണ്യണ് വന്നു എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായാലേ ഇതൊക്കെ മനസ്സിലാകത്തു. എങ്ങനെയാണ് തത്ര ഉപോധ സപ്തമീസം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഉപോധ അതിങ്ങി പ്രവർത്തിക്കുന്നത്, അതെങ്ങനെ കർമ്മണ്യണ്ണത്തിൽ പ്രവർത്തിച്ച് കുംഭകാര വരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ പിന്നെ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ പിന്നെ എളുപ്പമാണ്. എന്താണ് തത്ര ഉപോധ സപ്തമീസ പ്രകാരം എങ്ങനെ ഉപോധസഞ്ജ വരുന്നു? പിന്നെ നിതികാര ഉപോധാന കൃത്വീ സമാസോദനം പ്രാഗസോത്പത്തെ എങ്ങനെ വരുന്നു, അതനുസരിച്ച് എന്താ വരുന്നത്? സ്വാതത്വത്തിക്ക് മുമ്പ് തന്നെ സമാസം വരണം, പിന്നെ സു വരുന്നു. അതിൻ്റെ പ്രയോജനം സ്ത്രീ പ്രത്യയത്തിലാണ്, അത് പിന്നീട് പഠിക്കും, അതിപ്പം നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ നമ്മൾ വിട്ടുപോയ സൂത്രങ്ങളിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അതിൽ മറ്റ് അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞെങ്കിൽ അവിടെയൊക്കെ ഇതനുസരിച്ച് സമാസം വരും എന്ന് മനസ്സിലാക്കണം. ഗ്രഹേക്കഹ അവിടെ ഉപോധ സമാസത്തിന് വേണ്ടിയല്ല, ശില്പിനിഷും അതും അതുപോലെ തന്നെ പഠിച്ചതല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഉപോധസഞ്ജയില്ല, അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഇപ്പോൾ ഈ കർമ്മണ്യണ്ണം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ എങ്ങനെ സമാസം വരുന്നു, ഈ കാര്യങ്ങൾ ഇത്രയും നല്ലവണ്ണം മനസ്സിലാക്കി വെക്കണം. അതാ പറയുന്നത്, പത്ത് തവണ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആദശ ഉപസർഗയും കർമ്മണ്യണ്ണുമായിട്ട് എന്താ ബന്ധം? അത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. അത് പൂർവ്വപാദത്തിലെ ഒരു സൂത്രം, ഇത് ഉത്തരപാദത്തിലെ ഒരു സൂത്രം, ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. രണ്ടും തമ്മിൽ ബന്ധം വരുന്ന എന്താണ്? അവിടെ ഉപസർഗയെന്ന് സപ്തമി പറഞ്ഞു, കർമ്മണി എണ്ണം തൊടുത്ത് കർമ്മണി എന്ന് സപ്തമി പറഞ്ഞു. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തും ധാത്വ അധികാരമാണ്. തത്ര ഉപോധ സപ്തമീസം എന്ന് പറയുന്നത് രണ്ടിടത്തും വരുന്നു. അതിനെ അധികാര സൂത്രമായി സ്വീകരിക്കുന്ന വർഷം അങ്ങനെ അധികാര സൂത്രമായി സ്വീകരിക്കുമ്പോൾ രണ്ടിടത്തും വന്നു. അപ്പം രണ്ടിടത്ത് ഉപോധസഞ്ജ വന്നു, രണ്ടിടത്ത് ഉപോധസഞ്ജ വന്നുകൊണ്ട് രണ്ടിടത്ത് സമാസം വരുന്നു. രണ്ടിടത്ത് സമാസം വരുമ്പം ഗതികാര ഉപോധാന കൃത്വീ സമാസോനം പ്രാപ്സുപുത്പത്തി ആ നിയമം വരും. ഇതിത്രയും പറയുന്നത് ഒരു പദം അടുത്തിരിക്കെ ഒരു ധാതുവിൽ നിന്ന് പ്രത്യയം വന്നു കഴിഞ്ഞാൽ ആ പദത്തെയും ആ പ്രത്യാന്തത്തെയും കൂട്ടിച്ചേർക്കണം, ഇടയ്ക്കുള്ള വിഭക്തി കളഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അതിന് സമാസം വേണം. അല്ല, ഒരു ധാതുവിൽ നിന്ന് പ്രത്യയം വരികയാണെങ്കിൽ, ഇപ്പോൾ ഗേഹേ കഹ ഗ്രഹ ഉപാധാന എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് പ്രത്യയം വരുന്നത്. അവിടെ ഗേഹയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവിടെ ഒറ്റ ധാതുവേ ഉള്ളൂ. ധാതുവിൽ നിന്ന് പ്രത്യയം വന്ന് ഗൃഹം എന്ന് വന്നു, പദമില്ലല്ലോ. അതുകൊണ്ട് ഗേഹ എന്നൊരു ഉപോധമാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ സൂത്രത്തിൽ സ്പഷ്ടമാണ്, ഇത് അർത്ഥത്വം ഉദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെയല്ല. ഉപസർഗേ കർമ്മണി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മറ്റൊരു പദം കൂടെ ഉണ്ട്. അപ്പൊ എന്ത് വേണം? ഉപോച്ചരിതം പദം ഉപോധം, അടുത്ത് ഉച്ചരിച്ച മറ്റൊരു പദം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു പദമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൃഷ്ടിക്കാൻ പോകുന്ന പദവും അതുമായിട്ട് കൂട്ടിച്ചേർക്കണം. രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർക്കാൻ എന്താ വഴി? സമാസം. ഇപ്പൊ സുപ്പ് ലോപിക്കണം, ഒരു പദമാകണം. ഇനിയിപ്പോൾ അവ്യയങ്ങളൊക്കെ ആണെങ്കിൽ സുപ്പ് ലോപിച്ചില്ലെങ്കിലും സമാസത്തിൽ വരുമ്പോൾ സ്വരത്തിൽ വ്യത്യാസം വരും. ജോഗി ഇപ്പോൾ അവ്യയങ്ങളാണ് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടെ എന്താ ഗുണം? സുപ്പ് ലോപിക്കുന്നില്ലല്ലോ, സുപ്പ് നേരത്തെ തന്നെ ലോപിച്ചിരിക്കുകയാണ്. പറയുന്നു അവിടെ പലതും ഉണ്ടെന്ന്. അർത്ഥത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ എന്താണ്? ഏകാർത്ഥീഭാവം, മുമ്പില്ലാതിരുന്ന പുതിയൊരർത്ഥം ഇതുകൊണ്ടാണ് കിട്ടിയത്. ഇപ്പൊ രണ്ടും കൂടെ ചേർന്ന് ഒരു അർത്ഥം കിട്ടണമെങ്കിൽ ഇതൊരു പുതിയ പദമാകണം. അത് പിന്നെ നമുക്ക് ഇവിടെ സ്വരപ്രക്രിയ പഠിക്കാൻ ഇല്ലെങ്കിലും സ്വരത്തെക്കുറിച്ച് എന്തെങ്കിലും വന്നു വരുന്നു, സമാസം കൊണ്ട് വരുന്ന ആദ്യദാത്വം അന്തോദാത്വം ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും. പ്രധാനമായിട്ടും നമുക്ക് ലൗകികമായ ഭാഷയായിട്ട് അമ്യങ്ങളായാലും ശരി കൂട്ടിച്ചേർക്കുമ്പം അതുകൊണ്ട് പുതിയൊരു അർത്ഥം വരും, അതാണ് അതിൻ്റെ പ്രയോജനം. അതുകൊണ്ട് അങ്ങനെ ഒരു സമാസം എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത് കൊണ്ടാണ് ഇതിന് പ്രാധാന്യം വരുന്നത്. കർമ്മണ്യണ് അല്ല, ഈ രണ്ട് സൂത്രങ്ങളും തമ്മിലൊരു ബന്ധവുമില്ല. ഇനി തത്രോധ സപ്തമീസ്തം എന്ന് പറയുന്ന സൂത്രത്തിന് കർമ്മണ്യണ് എന്ന് പറയുന്ന സൂത്രത്തിൻ്റെ അർത്ഥമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അവിടെ കർമ്മമായാലും കൊള്ളാം, കർത്താവായാലും ശരിയല്ല, എന്തായാലും ശരി, അതിനതൊന്നും വിഷയമല്ല. ആ സൂത്രം സംബന്ധിച്ച് ഇത്രയും നോക്കേണ്ടതുള്ളൂ. എന്താണ് സപ്തമിയിലെ സൂത്രത്തിൽ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ? അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കർമ്മമാണോ ഉപസർഗമാണോ എന്നും ആ സൂത്രത്തിന് വിഷയമല്ല. സപ്തമിയിലൊന്നും നിർദ്ദേശിച്ചാൽ ഉടനെ എന്തുവരും? ഉപസജ്ഞ. അതുകൊണ്ടിത് ആശയക്കുഴപ്പം വരാതെ മനസ്സിലാകണം. എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു പോകുന്നു.